വളനേച്ചു വരുന്നിതല്ലോ മണവാട്ടി വേഗം ഉണർന്നിടട്ടെ. ലോകമെങ്ങും ലക്ഷ്യം കണ്ടു തുടങ്ങി വേഗം വരുമേശു ലോകരക്ഷകൻ. അത്തിവൃക്ഷം പൂത്തു തളിർത്തു കാൺമിൻ വീണ്ടെടുപ്പിൻ കാലം മടുത്തിതല്ലോ. മണവളനേശു വരുന്നിതല്ലോ മണവാട്ടി വേഗം ഉണർന്നിടട്ടെ. പകർച്ച വ്യാധികളെല്ലാം ക്രിസ്തുവരവിന്റെ സത്യലക്ഷ്യങ്ങൾ. കള്ളനെന്ന പോൽ ഞാൻ വേഗം വരുന്നു വെള്ളവസ്ത്രമെല്ലാം കാത്തുകൊള്ളട്ടെ. പത്തും ഉറങ്ങിടുന്നു പാതിരാത്രി തന്നിൽ പ്രിയൻ വരുമേ. മണവളനേശു വരുന്നിതല്ലോ മണവാട്ടി വേഗം ഉണർന്നിടട്ടെ. ദാസരെല്ലാം നിത്യം ജാഗരിക്കട്ടെ യേശു വരും സെക്കൻഡ് അറിഞ്ഞുകൂടാ. ഗോപുരത്തിൽ കൂടി അകത്തു പോവാൻ വസ്ത്രമലക്കുന്നോ ഭാഗ്യമുള്ളവർ. വേഗം വരുമെന്ന് മൊഴിഞ്ഞ പര വരിക മേഘത്തിൽ ഞങ്ങളെ ചേർപ്പാൻ. മണവളനേശു വരുന്നിതല്ലോ മണവാട്ടി വേഗം ഉണർന്നിടട്ടേ.